ഇടംഭുവനം അഗ്രേ അസദേവാസി. പുനഃ നടത്തു പറഞ്ഞു. പുനഃ എന്ന് പറഞ്ഞ വീണ്ടും. അപ്പോ അഗ്രേ എന്ന് വെച്ചാൽ മുമ്പ്, സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ പോരാ. പിന്നെ സൃഷ്ടിക്ക് മുമ്പുള്ള പ്രളയത്തിൽ എന്ന് പറയണം. ഇത് പറയാൻ കാരണം ഇവിടെ പുനഃ എന്ന് പറഞ്ഞിരിക്കുന്നു. പുനഃ സസൃജ്യ എന്നാണ് വീണ്ടും സൃഷ്ടിച്ചിരുന്നത്. പുനഃ എന്ന് വെച്ചാൽ വീണ്ടും. പുനഃ സസൃജ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും സൃഷ്ടിച്ചു. അപ്പൊ വീണ്ടും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുമ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ അനാദി എന്നുള്ള പറയുന്നത് ഇല്ലെങ്കിലും പുനഃ വീണ്ടും സസർജ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. മുമ്പും സൃഷ്ടിച്ചു. അപ്പൊ അനാദിയാകും. അല്ലെങ്കിൽ ആദ്യ സൃഷ്ടിയെ കുറിച്ചല്ല പറയും. അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചല്ല പറയും. ആദ്യ സൃഷ്ടിയെ കുറിച്ചാണെങ്കിൽ വീണ്ടും സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റും. ഞാൻ പറയാം, വീണ്ടും കണ്ടു എന്ന് ഞാൻ പറഞ്ഞാൽ മുമ്പ് കണ്ടിട്ടുണ്ട്. വീണ്ടും കേട്ടു എന്ന് പറഞ്ഞാൽ മുമ്പ് കേട്ടു. അങ്ങനെ ഏത് പ്രവൃത്തിയെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മുമ്പ് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോ ഇതിൽ സൃഷ്ടി അനാദി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ വീണ്ടും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം മുമ്പ് സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ മുമ്പ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെയും ഇനി തന്നെ പറയാം, പുനഃ മുമ്പ് വീണ്ടും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പ് സൃഷ്ടിച്ചു. അപ്പൊ ഏത് സൃഷ്ടി എടുത്താലും അത് പുനഃസൃഷ്ടിയാണ്, വീണ്ടുമുള്ള സൃഷ്ടിയാണ്, അല്ല പുതിയ സൃഷ്ടിയല്ല. അതാണ് അനാദി എന്ന് പറയാം. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ആൾക്കാർ സൃഷ്ടിയില്ലാത്തൊരു കാലം എന്നെല്ലാം പറഞ്ഞു. ഈ അനാദി എന്ന് പറയുന്ന ആശയം മനസ്സിലാക്കാതെ എത്ര വ്യാഖ്യാനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. എന്തിനു പുനഃ എന്ന് പറഞ്ഞു? ഒന്നും അദ്വൈതം അറിയാൻ വയ്യാത്തതൊന്നും, മറ്റൊന്നും വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കാത്തതും. രണ്ടു കാരണങ്ങളാണ്. അപ്പോ പിന്നെ മുമ്പ് സൃഷ്ടിച്ചെങ്കിൽ വീണ്ടും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മുമ്പ് സൃഷ്ടിച്ചെന്നാണ്. അപ്പൊ മുമ്പ് സൃഷ്ടിച്ചെങ്കിൽ പിന്നെ എന്തിനാ വീണ്ടും സൃഷ്ടിക്കുന്നത് എന്നൊരു ചോദ്യം വരും. പുനഃ സസർജ എന്ന് വെച്ചാൽ വീണ്ടും സൃഷ്ടിച്ചു. വീണ്ടും സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ മുമ്പ് സൃഷ്ടിച്ചെന്നല്ലേ, പിന്നെ എന്തിനാ വീണ്ടും സൃഷ്ടിക്കുന്നത്? എന്തിനാ എന്തിനാ വീണ്ടും സൃഷ്ടിക്കുന്നത്? പ്രളയം സംഭവിക്കുന്നു. മുമ്പ് സൃഷ്ടിച്ച് ശരിയാണ്, പക്ഷെ അതിന് പ്രളയം സംഭവിച്ചു. അങ്ങനെയാണ് പ്രളയം എന്നുള്ള വരുന്നത്. പിന്നെ ദൈവം എന്തിനാ ഒരിക്കൽ സൃഷ്ടിച്ച് വീണ്ടും അതിനെ തന്നെ വീണ്ടും സൃഷ്ടിച്ചു? എന്തിനാ സൃഷ്ടിച്ച ഇതം ഭുവന ഈ ഭുവനത്തെ? മുമ്പ് സൃഷ്ടിച്ചു വീണ്ടും സൃഷ്ടിക്കുന്നു. ഒന്നിനെ തന്നെ വീണ്ടും വീണ്ടും അങ്ങനെ സൃഷ്ടിക്കും. ഇപ്പൊ മാതാപിതാക്കൾക്ക് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ആ കുട്ടിയെ തന്നെ ജനിപ്പിക്കും. അത് പറ്റില്ലല്ലോ, വേറൊരു കുട്ടിയായിരിക്കും ജനിക്കും. അതുപോലെ ഈ ഭുവനത്തെ ലോകത്തെ മുമ്പ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ, എന്നിട്ട് വീണ്ടും സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. മുമ്പത്തെ സൃഷ്ടി ഈ സൃഷ്ടിയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. അതിനാണ് പറയുന്നത് പ്രളയം. അതാണ് പ്രളയത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഇതം ഭുവനം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഭുവനം എന്നർത്ഥം എടുക്കാം. ഇതമസ്തു സന്നിധിഷ്ഠേ. ഇതം എന്ന് പറഞ്ഞപ്പോൾ ഉപയോഗിക്കുന്ന എന്താണ്? നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതം മലയാളത്തിൽ പറയുന്ന ഇത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, ഇതം തന്നെയാണ് മലയാളത്തിൽ ഇതായിട്ട് പറഞ്ഞത്. ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന് മുമ്പ് പ്രളയമായിരുന്നു എന്ന്, അതും പുനഃസസർജ എന്ന് പറയുന്നുണ്ട്. അതാണ് സൃഷ്ടിപ്രളയങ്ങൾ അനാദി എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് മുമ്പ് എന്ന് പറയുമ്പോൾ കാലം, പൂർവകാലം എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിക്ക് മുമ്പുള്ള കാലം എന്ന് പറയുന്നത് പ്രളയകാലമാണ്. കാലം ഉൾപ്പെടെയുള്ള എല്ലാം വിനയിച്ചിരിക്കുന്നു, നശിക്കും. അപ്പൊ സൃഷ്ടിയില്ലാത്ത ഒരു കാലം, അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പരമാവധി സങ്കല്പിച്ചാൽ പ്രളയത്തെക്കുറിച്ച് സങ്കല്പിക്കാം. പ്രളയം എന്ന് പറഞ്ഞാലോ അവിടെ സൃഷ്ടി ലയിച്ചിരിക്കുകയാണ്, തീരെ ഇല്ലാന്ന് പറയാൻ പറ്റും. അപ്പോ തീരെ ഇല്ലാത്ത ഒരു കാലം എന്ന് പറയുന്നത് പൂർവകാലം, അത് നമുക്ക് സങ്കല്പിക്കാനും പറ്റില്ല. കാരണം അദ്വീതി അനുസരിച്ചിട്ടാണ് കാലവും സങ്കല്പമാണ്, കൽപ്പനയാണ്. കാലം ഒരു കൽപ്പനയാണ്. അപ്പോ കാലമില്ല എന്ന് നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്നില്ല. കൽപ്പിക്കുമ്പോൾ കാലം നമ്മുടെ ഏത് കൽപ്പനയിലും എന്നൊരു ഭാവന, കൽപ്പന, അതിലെല്ലാം കാലം കടന്നു വരും. അപ്പൊ കാലമില്ല എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഒന്നിലിങ്ങനെ കാലം പ്രകടമായിരിക്കണം, അല്ലെങ്കിൽ ലയിച്ചിരിക്കണം. അപ്പോ അതിനൊന്നും കാലമില്ലാത്ത അവസ്ഥ നമുക്ക് ഭാവന ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാലമില്ലാത്ത ഒന്ന് ബ്രഹ്മം മാത്രമായിരിക്കുന്നു, അതൊന്നും നമുക്ക് ഒരിക്കലും ഭാവന ചെയ്യാൻ പറ്റും. കാരണം കാലം ആപേക്ഷികമെന്ന് പറയും, അതും മറ്റൊരു കാര്യം. കാലം ആപേക്ഷികമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല ഒരു രസകരമായ സിനിമ രണ്ട് മണിക്കൂർ പോകുന്ന അറിയുന്നില്ല. രണ്ട് മണിക്കൂർ അറിയിക്കും, രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പറയും എന്താണ് സമയം പോയത് അറിഞ്ഞില്ല എന്ന്. ഇതെടുക്കാനും അപേക്ഷിക്കുന്നു. വാച്ചിലേക്ക് നോക്കിയപ്പോ രണ്ട് മണിക്കൂർ കഴിഞ്ഞു, പക്ഷെ ഈ രണ്ട് മണിക്കൂർ കാലം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് കാലം ആപേക്ഷികമെന്നത്. ഇതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. എന്താണ് പരയുടെ പാല് കുറഞ്ഞ ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ഇപ്പൊ പരയുടെ പാല് നുകരുക എന്ന് പറയുന്നത് സമാധിയെ കുറിച്ച് പറയാം. അങ്ങനെ സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ പ്രപഞ്ചത്തെ വിസ്മരിച്ചിരിക്കുന്നു, കാലം കടന്നു പോകുന്ന അറിയുന്നില്ല. അതങ്ങനെയാണ് മനസ്സിന്റെ ഏത് തീവ്രവികാരങ്ങളിലും ഭയം, ആനന്ദം, തുടങ്ങിയ വികാരങ്ങളുടെ തീവ്രതയിൽ സ്വയം മറക്കും. സമയം കടന്നു പോകുന്നതായി കാരണം അവിടെ മനസ്സ് ആ വിഷയത്തിൽ മുഴുകിയിരിക്കും. സമയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, അതുകൊണ്ടാണ് സമയ ചിന്ത അവിടെ വരുന്നത്. അതാണ് സമയം ആവേശിക്കുന്നതെന്ന് പറയുന്നത്. ഒരു 10,000 ആണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്തുതിപരമായി പറഞ്ഞിരിക്കുകയാണ്. സാധാരണ സമയം നമുക്ക് ചുരുങ്ങിയതായി തോന്നുന്നു, ഞാനർത്ഥം സാധാരണ നമ്മള് അളന്നു കുറിക്കുന്ന സമയങ്ങൾ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ എന്ന് പറയുന്ന ഈ സമയം നമുക്ക് ചുരുങ്ങിയതായി അനുഭവം, അതാണ് സമയം ആപേക്ഷിക്കുന്നത്. വാസ്തവത്തിൽ സമയം ചുരുങ്ങുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ സമയത്തെ കുറിച്ച് ബോധമില്ലാതെ നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തി, മനസ്സ് എന്തിനാണോ മുഴുകിപ്പോയത്, അത് ശരിക്കും മനസ്സിന് കാലത്തെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഒന്നിന് ഒരുപാടങ്ങ് മുഴുകിക്കഴിഞ്ഞാൽ മറ്റൊരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ. ഇന്നത് വേറെ എന്തെങ്കിലും ഒരു ജോലി ഇപ്പൊ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കിക്കൊണ്ടേയിരിക്കും, സമയം പോകത്തില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പണി ചെയ്യാൻ. എന്തുകൊണ്ട് മനസ്സ് ഈ പറയുന്ന നിൽക്കത്തില്ല, മനസ്സ് വേറെ വേറെ കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താ സമയത്തും നമുക്ക് സമയം പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് അപേക്ഷിക്കുന്നു, എന്താണ് സമയം അവിടെ നീണ്ടു പോകുന്നു. നേരത്തെ പറഞ്ഞു 10,000 ആണ്ട് അല്പനേരമായി തോന്നുമെങ്കിൽ തിരിച്ച് അല്പനേരം 10,000 ആണ്ട് പോലെ തോന്നും. അങ്ങനെ സംഭവിക്കും, എന്തുകൊണ്ട് അപേക്ഷിക്കുന്നു പറയുന്നതിന് മനസ്സ് നിൽക്കുന്നില്ല, മനസ്സ് അസ്വസ്ഥമാകുന്നു. അപ്പൊ മനസ്സ് സമയം കടന്നു പോകുന്നില്ല എന്ന് മനസ്സ് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ കൂടുതൽ സമയം ഇരുന്നും ബോറടിക്കും. അപ്പൊ അവിടെ സമയം ചുരുങ്ങുകയല്ല, സമയം ദീർഘിക്കുകയാണ്. ഇത് അപേക്ഷയാണ്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്നതാണ്. അദ്വൈതം പറയുന്നത് എന്താണ്? സമയം ഒരു കൽപ്പനയാണ്, മായയാണ്. സമയം വെറും ഒരു കൽപ്പനയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിക്കുമ്പോഴേ സമയമുള്ളൂ, അല്ലെങ്കിൽ സമയമില്ല, കൽപ്പനയായുണ്ട്. ഉദാഹരണം പറയുന്ന ഉറക്കം. ഉറക്കത്തിൽ നമുക്ക് കാലബോധമില്ല, സമയബോധമില്ല നമുക്ക്. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിൽ കാലം എന്ന് പറയുന്ന ഒരു കൽപ്പനയില്ല, കാരണം മനസ്സേ അവിടെ പ്രവർത്തിക്കുന്നു. ഉറക്കത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നില്ല. എന്നുവെച്ചാൽ ഈ ഉണർന്നിരിക്കുന്ന മനസ്സ്, മനസ്സൊക്കെ സൂക്ഷ്മമായി ബ്രെയിനിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വേറെ കാര്യം. ഇപ്പൊ ഈ ഉണർന്നിരിക്കുന്ന മനസ്സ് ഉറക്കത്തിൽ പ്രവർത്തിക്കുന്നു, ഉണർന്നാലേ പ്രവർത്തിക്കുന്നു. ഉറക്കത്തിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് നമുക്ക് സമയബോധമില്ല. ഉണരുമ്പോൾ വീണ്ടും മനസ്സ് പ്രവർത്തിക്കുന്നത് സമയബോധമുണ്ട്. അതുകൊണ്ട് മനസ്സ് ഇതുപോലെ, മനസ്സ് കൽപ്പിക്കുന്നതാണ് കാലം, അങ്ങനെ പറയുന്നു. കാലം മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ മനസ്സ് കൽപ്പിക്കുന്നതാണ്. അപ്പൊ കാലം സ്വാഭാവികമായിട്ടും കൽപ്പനയുണ്ട്. പിന്നെ തത്വചിന്തകളൊക്കെ മനസ്സിനെ കുറിച്ച് പല പല പല കാഴ്ചപ്പാടുകൾ മനസ്സ്, അതായത് ഈ ചിന്ത സിമ്പിളാണ്. നമ്മുടെ ഈ ചിന്ത തന്നെയാണ് മനസ്സെന്ന് പറയുന്നത്. ഞാനെന്താ എന്ന് ചോദിക്കുമ്പോൾ അതായിരുന്നു ഞാനെന്താന്ന് ആരുടെ ഞാനെന്താ എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? അവരാണ് മനസ്സെന്താന്ന് ചോദിക്കുന്നത്. മനസ്സ് തന്നെ ഈ ചോദിക്കുന്നത്. ചോദ്യകർത്താവ് മനസ്സ് തന്നെ. എന്തുകൊണ്ട്? മനസ്സ് ചിന്തയാണ്, ചോദ്യം ഒരു ചിന്തയാണ്. അതിലിപ്പോ പറഞ്ഞത് വേറെ വേണം. അത് പറയുന്നവർക്ക് ബന്ധമൊന്നും മനസ്സ് പറഞ്ഞല്ലോ. ഇപ്പൊ എന്താണ് മനസ്സെന്താണെന്ന് പറഞ്ഞു? അത് എന്തിനാ? മനസ്സ് മനസ്സിന്റെ കൽപ്പനയാണ് കാലം എന്ന് പറയുന്നത്. കാലം എന്ന് വെച്ചാൽ ഭൂതം, വർത്തമാനം, ഭാവി, ഇങ്ങനെ നമ്മൾ കൽപ്പിക്കുന്നത് മനസ്സിന്റെ കൽപ്പനയാണ് എന്നാണ് അദ്വൈതി പറയുന്നത്. മനസ്സ് മാത്രമല്ല, എല്ലാം കൽപ്പനയാണ്. ഈ ലോകം എല്ലാം എന്താണ്? കൽപ്പനയാണ്. അപ്പൊ മനസ്സും കൽപ്പനയാണ്. എന്റെ മനസ്സ് മാത്രം കൽപ്പനയാണ്. എന്തുകൊണ്ട്? ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാം മിഥ്യ. എന്നുവെച്ചാൽ എല്ലാം കൽപ്പനയാണ്. ഭൂതവും ഭാവി എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന് പറയുന്ന മറ്റൊരു പ്രക്രിയ അദ്വൈതത്തിൽ. ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊന്നും ഇല്ല, കാലവും വേറെ അല്ല. അപ്പൊ കാലം, ഭൂതം, വർത്തമാനം, ഭാവിയാണ്. അതും ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ല. അദ്വൈതത്തിൽ കാര്യങ്ങൾ പറയുന്ന പറ്റി അദ്വൈതത്തിൽ നിന്നും പോരായില്ല, കുറച്ചുകൂടെ കഴിയും. അത്രയ്ക്ക് വളർന്നില്ല. അപ്പൊ അദ്വൈതത്തിൽ നമുക്ക് നിൽക്കാം. അങ്ങോട്ടൊക്കെ പോയാൽ ബുദ്ധിമുട്ടാവും. ഇതിലൊക്കെ ഒന്ന് പിടിച്ചു കയറും അദ്വൈതത്തിൽ. അവിടെ എത്തുമ്പം പറയാം അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. കേൾക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. സൃഷ്ടി സ്രഷ്ടാവിൽ നിന്ന് അന്യമല്ല. കാലം ഒരു പ്രധാന അനുഭവമാണല്ലോ നമ്മൾ. കാലം അന്യമല്ല, അതാണ് അവിടെ പറയുന്നത്. എല്ലാം ബ്രഹ്മം തന്നെ. അനന്യത്വ യുക്തി എന്ന് പറയുന്നത് പല പറഞ്ഞിട്ടുണ്ട്. കാലം കൽപ്പന എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് ഈ ഉറക്കത്തിന്റെ കാര്യം പറയുന്നത്. ഉറക്കത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ബോധം കെട്ട് കിടക്കുമ്പോഴൊന്നും നമുക്ക് കാലബോധം വരും. ഉറക്കത്തിലെ കാര്യം നമുക്ക് സ്പഷ്ടമായിട്ട് അറിയാം, മരണശേഷമുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എന്നാലും കാലബോധമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് മരണം എന്നൊക്കെ പറയാം. ഭൂതം, വർത്തമാനം, ഭാവി എന്ന് പറയുന്ന ഈ മൂന്നവസ്ഥകളിൽ വർത്തമാനം എന്ന് പറയുന്ന ഒരു കാലമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ളൂ. ഭൂതവും ഭാവിയൊന്നും ഇല്ല. ഭൂതമില്ല, ഭാവിയില്ല, പിന്നെ എന്തേ ഉള്ളൂ? വർത്തമാനം മാത്രമേ ഉള്ളൂ, അതിനാണ് പ്രസന്റിസം എന്ന് പറയുന്നത്. മറ്റൊക്കെ നേരത്തെ പറഞ്ഞ കാര്യമാണ് ബോധമൊഴി. വർത്തമാനം അതൊരു കാഴ്ചപ്പാടാണ്, ഒരു ഫിലോസഫിക്കൽ രീതി ചില അങ്ങനെ പറയും. എന്തുകൊണ്ട്? ഭൂതകാലം കടന്നുപോയല്ലോ, ഇപ്പൊ ഇല്ലല്ലോ. ഭാവി അതിന് വരാൻ പോകുന്നതാണ്, അതും ഇപ്പോഴില്ല. അപ്പൊ പിന്നെ അവിടെ എന്താണ്? വർത്തമാനം. അപ്പൊ വർത്തമാനം എന്ന് പറയുന്ന ഒരു കാലമേ ഉള്ളൂ, മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. കൂടുതലും ആധുനിക തത്വചിന്തകരൊക്കെ അത് പറയുന്നത്. അവരത് പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ഭൂതകാലത്തെ ഓർത്ത് ദുഃഖിക്കാതിരിക്കണം, ഭൂതകാലത്തെ തള്ളിക്കളയണം, ഭാവിയെക്കുറിച്ച് ഓർത്ത് എന്താണ് ആകുലതകളൊന്നും ഉണ്ടാകാതിരിക്കും, ഉത്കണ്ഠം, ആങ്സൈറ്റി. ഭാവിയെക്കുറിച്ച് ഓർത്ത് വരാ, എനിക്കെന്ത് സംഭവിക്കും. അപ്പൊ ഈ രണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും ഭൂതത്തെ കുറിച്ചുള്ള ദുഃഖസ്മരണങ്ങൾ, അത് വർത്തമാനത്തെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ബോധവുമില്ല, ഭാവിയില്ല, വർത്തമാനമില്ല, അതുകൊണ്ട് വർത്തമാനത്തെ ജീവിക്കുക എന്നൊക്കെ പറയും. അതിനാണ് പ്രസന്റിസം എന്ന് പറയുന്നത്. അവർ ഒരു താത്വികമായ ഒരു കാഴ്ചപ്പാടാണ്. കാലത്തെക്കുറിച്ച് രണ്ട് ഭാഗത്തും, അതായത് സയൻസിന്റെ ഭാഗത്തും തത്വചിന്തയുടെ ഭാഗത്തും ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. രണ്ടുകൂട്ടും ഓരോ ദർശനങ്ങൾക്കും അവരവരുടെ സിദ്ധാന്തങ്ങളും. അതിലൊന്നാണ് ഈ വർത്തമാനമേ ഉള്ളൂ എന്ന് പറയുന്നത്. കാലം കടന്നുപോയി, ഭൂതകാലം കടന്നുപോയി, ഭാവി വന്നിട്ടില്ല, വർത്തമാനമേ ഉള്ളൂ, അത് വർത്തമാനത്തിൽ ജീവിക്കുക, ഭൂതകാലത്തിന്റെ ദുഃഖങ്ങളൊന്നും ഓർക്കാതിരിക്കുക, ഭൂതകാലം എല്ലാം കടന്നുപോയതാണ്, ഇനി അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ പറയാം, പറഞ്ഞാലും മനുഷ്യനെന്താണ് അതൊന്നും അങ്ങനെ കളയുന്ന എളുപ്പമല്ല. പിന്നെ മനസ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭൂതകാലത്തിലെ ദുഃഖാനുഭവങ്ങളെ നമുക്ക് മറക്കാൻ ശ്രമിക്കും, അത് ശ്രമിക്കും. അത് എത്രമാത്രം വിജയിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നാലും ആധുനിക ഗുരുക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന അതാണ് ഭൂതകാലം, അവരുടെ ഉപദേശം അതാണ്, ഭൂതകാലത്തെ അങ്ങ് മറന്നു കളയും. ഭൂതകാലത്തെ അങ്ങനെ അവർക്ക് മറക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ബാല്യകാലം മറക്കാൻ പറ്റില്ല. ബാല്യകാലത്തിലുണ്ടായ ഒരുപാട് സംഭവങ്ങൾ, ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്, അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. നമ്മളിപ്പോ പേടിപ്പെടുത്തുന്ന പഴയ അനുഭവങ്ങളുണ്ടെങ്കിൽ, ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, അതിനെയൊക്കെ നമുക്ക് ഓർക്കാതിരിക്കാൻ ശ്രമിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതായത് എല്ലാം മറക്കാൻ പറ്റില്ല. പിന്നെ ഭാവിയിൽ എന്ത് വരുമെന്ന് ആശങ്കപ്പെടാതെ ഇരിക്കുക, അതാണ് വർത്തമാനത്തിൽ ജീവിക്കുക. ഇതുകൊണ്ട് വർത്തമാനകാലമേ ഉള്ളൂ എന്ന് അവർ പറയും. പറയുന്നവരൊക്കെ തന്നെ ഇതൊക്കെ ഉള്ളവരുമാണ്, അതാണ് നേരത്തെ അവർക്ക് ഭൂതകാലത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങളും അവർ കാണും, ദുഃഖസ്മൃതികളും കാണും, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും അവരുടെ മനസ്സിൽ കാണും. ഈ പറയുന്നവർക്ക് തന്നെ ഇല്ലാതെ ഒന്നിരിക്കില്ല. എന്നാലും ഇങ്ങനെ ഉപദേശിക്കും, ഒരു പരിധി വരെ സഹായിക്കും. കാരണം എന്തെങ്കിലും ഭൂതകാലം, ആൾക്കാർ പറയും ഭൂതകാലം വേട്ടയാടുന്നു, നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ ഭൂതകാലത്തിന്റെ മോശം കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും അത് മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ആ വേദന ഒഴിവാക്കാൻ സഹായിക്കും. ആ രീതിയിൽ കുറെയൊക്കെ ഭൂതകാലത്തെ ഭൂതകാലം ഇല്ല എന്ന് കരുതി വർത്തമാനത്തിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് കുറെയൊക്കെ പ്രായോഗികമാണ്, കുറെയൊക്കെ എന്നെ പറയാൻ പറ്റും, പൂർണമായും അല്ല. ഭൂതകാലത്ത് വലിയ സുഖ സൗകര്യങ്ങളോടു കൂടി വളരെ സമ്പന്നനായി ജീവിച്ച ഒരു വ്യക്തി എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയിൽ കഴിഞ്ഞിട്ട് അയാളെ പാപ്പരായിട്ടുണ്ട്. ഇപ്പൊ അയാൾക്ക് അഭൂതകാലം അങ്ങനെ മറക്കാൻ പറ്റും. പക്ഷെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മറന്നേ പറ്റും, അല്ലെങ്കിൽ അയാളുടെ മനസ്സ് തകരാറിലായിരിക്കും. അങ്ങനെയുള്ളവരുടെ നിങ്ങളതൊക്കെ മറക്കാൻ ശ്രമിക്കുക എന്ന് പറയുക, അവർ കുറയുകയും അത് സാധിക്കുകയും ചെയ്താൽ അവർക്ക് മുമ്പോട്ട് ജീവിച്ചു പോകാൻ പറ്റും, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാതെ ആ പറയുന്നത് കുറയ്ക്കാൻ സഹായിക്കും. ചിലത് മറന്നേ പറ്റും, ഇനി മുമ്പോട്ട് പോകാൻ പറ്റാതെ മനസ്സിന്റെ താളം നിരത്തിട്ടിരിക്കും. എന്താണ് ഭൂതമില്ല, ഭാവിയില്ല, വർത്തമാനത്തിൽ ജീവിക്കുക എന്നുള്ളത്. പറയാറില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയാറില്ല. അത് ശരിയായ കാഴ്ചപ്പാടല്ല. എന്തുകൊണ്ട്? ഭാവിയെ കുറിച്ച് പ്ലാൻ ഇല്ലാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഭാവിയിൽ വലിയ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഭാവിയെ കുറിച്ച് പ്ലാൻ ഉണ്ടാവാൻ പാടില്ലെന്നുള്ളതല്ല, ഭാവിയെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോഴും അസുഖകരങ്ങളായ ആശങ്കകളില്ലാതെ തകർന്നു പോകുമോ എന്ന് ഭയപ്പെടാതെ ബാക്കി ആവശ്യത്തിനുള്ള പ്ലാനിംഗ് ഒക്കെ വേണം ഭാവിയെ കുറിച്ച്. അത് ഭൂതവും ഭാവിയൊക്കെ മറന്നു ജീവിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ലാതെ മനുഷ്യന് കഴിയുന്ന കാര്യമല്ല. നമ്മളെ ഉപദ്രവിക്കുന്നതൊക്കെ മറക്കുക എന്ന് ഞാൻ അർത്ഥം കാലത്തെ സംബന്ധിച്ച് ഭൗതികശാസ്ത്രത്തിൽ ഫിസിക്സിലും മറ്റും പറയുന്നത് എറ്റേണലിസമാണ്. എന്നുവെച്ചാൽ ഭൂതം, വർത്തമാനം, ഭാവി, കാലം ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഒന്നും കൂടെ കാലം നശിച്ചു പോയിട്ടില്ല. ഭൂതം കടന്നുപോയതാണ്, കടന്നുപോയെന്ന് വിചാരിച്ച് കടന്നുപോയത് അവിടെയുണ്ട്. ഞാനിപ്പോ പറയുന്നതായിട്ട് ബന്ധമില്ലെന്നാണ് പറയുന്ന കാര്യം മനസ്സിലാക്കാൻ മറ്റൊരു വിഷയമാണ്. എറ്റേണലിസം എന്താണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതല്ല വേറെ എന്തോ ചോദിച്ചോണ്ടിരിക്കുന്നു. പറയുന്നിടത്ത് കേൾക്കുന്നിടത്ത് മനസ്സിലാക്കും. അതായത് ഭൂതം, വർത്തമാനം, ഭാവി, ഈ മൂന്നും എപ്പോഴും ഉള്ളതാണ്. സൃഷ്ടിക്ക് ശേഷം ഇതിങ്ങനെ മൂന്നും നിലനിൽക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഭാവി അതില്ലാത്തവരുടെ ഉള്ളത് വർത്തമാനം അത് ഉള്ളത് തന്നെ, ഭൂതം ഉള്ളത് തന്നെ, വർത്തമാനം ഉള്ളത് തന്നെ, ഭാവി ഉള്ളത് തന്നെ. ഇതാണ് ഭൗതികശാസ്ത്രം. അല്ലാതെ കൽപ്പന അല്ല, എന്നുവെച്ചാൽ അദ്വൈതികൾ പറയുന്ന പോലെ ഒരു കൽപ്പന തന്നെയാണ്. ഉറക്കത്തിൽ എന്താണ് നമുക്ക് കാലബോധം ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് കാലം കൽപ്പനയാകത്തില്ല, മറിച്ച് എന്താണ് ഉറക്കത്തിൽ നമ്മൾ കാലത്തെ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഉറക്കത്തിൽ നമുക്ക് കാലത്തെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ശരീരത്തെ കുറിച്ചും ബോധമുണ്ട്. കാലത്തെ കുറിച്ച് നമുക്ക് ബോധമില്ല, കാലമില്ല എന്ന് പറഞ്ഞാൽ ശരീരത്തെ കുറിച്ച് ബോധമില്ല, അപ്പൊ ശരീരമില്ലെന്ന് പറയുന്നു. അത് അങ്ങനെ ഒരു തത്വചിന്തയുണ്ട്, അദ്വൈത ചിന്തയുണ്ട്. പക്ഷെ ഭൗതികമായ കാഴ്ചപ്പാടിൽ, ഭൗതിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ അത് ശരിയല്ല. സാധാരണ അദ്വൈതികളെല്ലാം പ്രസംഗിക്കും, പറയും ഈ കാലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൽപ്പനയാണ് എന്ന് പറയും. അങ്ങനെയല്ലെന്നാ പറഞ്ഞത്, ആ നിങ്ങൾക്ക് കാലം എന്താണ് ചിലപ്പം ചുരുങ്ങിയതായി തോന്നും. നമ്മൾ സമാധി ഇരിക്കണമെങ്കിൽ എങ്ങനെ അനുഭവപ്പെടും? കാലം ചുരുങ്ങിയതായി അനുഭവം. നിങ്ങൾ നരകത്തിലാണ് കിടക്കണമെങ്കിൽ കാലം നീണ്ടതായി അനുഭവം. ഇതെല്ലാം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, കാലത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. കാലം പ്രപഞ്ചം ഉണ്ടായ സമയം മുതൽ ഇങ്ങനെ കാലം വേണമെങ്കിൽ പറയാം, അതൊരു ഒഴുക്ക് പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. കടന്നുപോയതെല്ലാം ഭൂതമായി, വർത്തമാനം, വരാൻ പോകുന്ന ഭാവി നിങ്ങൾ കൽപ്പിച്ചുണ്ടാക്കിയ ഒന്നല്ല. ഇതാണ് ഫിസിക്സ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പും നമ്മുടെ മാതാപിതാക്കളുണ്ടായിരുന്ന അവരല്ല നമ്മൾ ജനിച്ചത്. മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ചെന്ന് കാലം ഉണ്ടായിരുന്നു. അവരില്ലെങ്കിൽ ജനിക്കും. അപ്പൊ അവരുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, മാതാപിതാക്കൾ ഉണ്ടായിരുന്ന കാലം. കാലം പിന്നെ നമ്മൾ കൽപ്പിക്കുന്ന അവധി. മനസ്സ് കൽപ്പിക്കുന്ന എങ്ങനെയാകും? ഞാനിപ്പോ ഉറങ്ങിക്കിടക്കുന്നു, കാലം എന്ന് പറയുന്നത് കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശം ഒരാൾ ഉണ്ടെന്നിരിക്കുകയാണ്, അയാൾക്ക് കാലമില്ല. അയാൾക്ക് കാലമുണ്ട്. അപ്പൊ എന്റെ കൽപ്പനയല്ലല്ലോ കാലം. എന്തുകൊണ്ട്? ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴും എനിക്ക് കാലമില്ല, സമ്മതിക്കാം. പക്ഷെ അയാൾ ഉണർന്നിരിക്കുകയാണ്, അയാൾക്ക് കാലമുണ്ടല്ലോ. അപ്പൊ എന്റെ കൽപ്പന കൊണ്ടാണ് കാലമെങ്കിലും ഞാൻ കൽപ്പിക്കാത്തപ്പോ കാലമില്ലെങ്കിൽ അയാള് കൽപ്പിച്ചപ്പോ കാലമുണ്ടല്ലോ. ഒരേ സമയം കാലം ഇല്ലാതിരിക്കും, കാലം ഉണ്ടായിരിക്കും, അങ്ങനെ വരും. അല്ലെങ്കിൽ പിന്നെ പറയേണ്ടി വരും എന്താണ്? ഓരോരുത്തർക്കും കാലം വേറെ വേറെയാണ്. എന്റെ കാലം വേറെ, അവന്റെ അന്യന്റെ കാലം വേറെ. അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്നെ സംബന്ധിച്ചിപ്പോ 10 മണി 9 മണി വേറൊരുത്തനെ സംബന്ധിച്ച് 9 മണി. അപ്പൊ രണ്ടുപേരുടെയും കാലത്തിന് വ്യത്യാസം. രണ്ടുപേരും വാച്ച് പോയിട്ട് എന്താ പറയുന്നത്? കാലം ഒന്ന് തന്നെ. അപ്പൊ കാലം എന്ന് പറയുന്നത് അനുസ്യൂതമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കാലം അവിടെയാണ്. നിങ്ങൾ കൽപ്പിച്ചാലും കൽപ്പിച്ചില്ലെങ്കിലും കാലമാണ്. ഇത് കാലം കൽപ്പന എന്ന് പറയുന്നത് അംഗീകരിക്കുന്നു. നേരത്തെ പറഞ്ഞു അതെന്താണെന്ന് പറഞ്ഞല്ലോ. കാലാപേക്ഷികം എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞില്ലേ? ഇവിടെ പറയുന്നത് എന്താണ്? ആപേക്ഷികമല്ല, നല്ല കൽപ്പന. ഞാൻ കൽപ്പിച്ചതല്ലോ കാലം. ഞാൻ കൽപ്പിച്ചില്ലെങ്കിലും കാലം എന്തോരും ഇവിടെ ഉണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്തുണ്ട്? കാലമുണ്ട്. ഞാൻ മരിച്ചാലും കാലം ഉണ്ട്. അപ്പൊ ഞാൻ കൽപ്പിച്ചാണെങ്കിൽ അങ്ങനെ എന്റെ കാലം, നിന്റെ കാലം, അങ്ങനെ രണ്ട് കാലമില്ല. എല്ലാവരും ഒരു കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു കാലം കടന്നുപോയവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഭാവിയാണ്, മാറ്റമൊന്നുമില്ല. ഇനി വരാൻ ജനിക്കാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഭൂതകാലമാണ്, എന്നെ സംബന്ധിച്ചത് വർത്തകാലമാണ്. ഇത്രയുള്ള വ്യത്യാസം. ഇനി ജനിക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് എന്താണ് ഈ ഭൂതകാലം കൂടെയുണ്ട്. ഇന്നത്തെ ഈ സമയം ഈ ലോകത്തുനിന്ന് കടന്നുപോയവരെ സംബന്ധിച്ച് എന്താണ് ഇന്നത്തെ ഈ ഭാവി കാലം കൂടെ ഉണ്ട്. മൂത്തയുടെ ഈ കെട്ടിടം ഉണ്ടായി ഇതിനുവേണ്ടി നമ്മളെപ്പോലെയുള്ളവർ ഇവിടെ വന്നിരുന്ന് ഇതൊക്കെ ചിന്തിക്കാൻ. അപ്പോ നമ്മളെ സംബന്ധിച്ച് വർത്തമാന കാലമാണെങ്കിൽ മൂത്തയിടത്തെ സംബന്ധിച്ച് എന്താണ് ഇത് ഭാവി കാലമാണ്, കുളിന്നില്ലല്ലോ. അപ്പോ ഭാവി എന്ന് പറയുന്ന ഒന്നുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് നമ്മളിതിൽ ഇരിക്കുന്നത്. ഭാവി ആരുടെ ഭാവിയായിരുന്നു? മൂത്തയിടത്തിന്റെ ഭാവി. നമ്മുടെ അർത്ഥമാണ് ഭാവി എന്ന് ആരെങ്കിലും ഈ കെട്ടിടം കെട്ടും, വേസ്റ്റായി പോകത്തില്ലേ? ഭാവി നിൽക്കത്തില്ല, ഭാവി ഇല്ല. അപ്പൊ എറ്റേണലാണ് കാരണം. അതാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. ഓരോരുത്തരും കാഴ്ചപ്പാട് ഞാൻ പറയും. ഇതിനൊക്കെ സംബന്ധിച്ച് പല കാഴ്ചപ്പാടുകളുണ്ട്. പിന്നെ ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്ന ഒരു സാപേക്ഷികതയുണ്ട്, സാപേക്ഷികത സിദ്ധാന്തം. അങ്ങനെ പറയുന്ന ടൈം ഡൈലേഷൻ, അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം പറഞ്ഞല്ലോ, വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് സൂര്യന്റെ പ്രകാശം. ഇവിടെ 8 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരും, 8 മിനിറ്റ് 20 സെക്കൻഡ് ഭൂമിയിൽ എത്തിച്ചേരും. അത്രയും വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, എന്നിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. 8 മിനിറ്റ് 20 സെക്കൻഡ്. ഈ പ്രകാശത്തിന്റെ വേഗതയിൽ നമുക്കൊരിക്കലും സഞ്ചരിക്കാൻ പറ്റില്ല. ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കി എന്ന് സങ്കല്പിക്കുക, പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റില്ല. അതിന്റെ അടുത്ത വേഗത ഏകദേശം അടുത്ത് 1 സെക്കൻഡിൽ 2.5 ലക്ഷം വേഗതയില്ല, സങ്കല്പിക്കാനേ പറ്റും. അങ്ങനെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഒരാൾ കയറിയിട്ട് ഇപ്പോ ഇവിടെ നിന്ന് അയാൾ ആ സ്പേസ് ക്രാഫ്റ്റ് കയറി, ഇതൊക്കെ സങ്കല്പമാണ്, നടക്കുന്ന കാര്യമാണ്, അതിന് ശാസ്ത്രം വികസിച്ചിട്ട് 1 വർഷം സഞ്ചരിച്ച് അയാൾ ഇവിടെ നിന്ന് പോയി, 1 വർഷം സഞ്ചരിച്ചിട്ട് അയാൾ തിരിച്ചുകൂടാ വന്നിറങ്ങി, 1 വർഷം കഴിഞ്ഞു വന്നിട്ട് അടുത്ത വർഷം ഇതേ സമയം ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് ഒരു കുറഞ്ഞ 40 വയസ്സ് കൂടുതലായിരുന്നു. നമുക്ക് ശരിക്കും നമ്മളെ അനുഭവത്തിൽ 40 വയസ്സ് നമുക്ക് കൂടുതലായിരുന്നു. അയാളെ സംബന്ധിച്ച് 1 വയസ്സേ കൂടും. അയാൾക്കിപ്പോ 50 വയസ്സ്, ഇന്ന് 50 വയസ്സാണെങ്കിൽ അയാൾ വരുമ്പോൾ അയാൾക്ക് 51 വയസ്സേ കത്തും തിരിച്ചു വരും. നമുക്ക് അങ്ങനെയല്ല, 90 വയസ്സുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രകാശവേഗത്തിന്റെ അടുത്ത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സമയം ചുരുങ്ങും. ഇതിനാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. സമയത്തിന് അങ്ങനെ ഒന്നുമില്ല. അതിനാണ് ഈ ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്ന സാപേക്ഷികത, ഐൻസ്റ്റൈന്റെ സാപേക്ഷികത സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് സമയത്തിന്റെ സാപേക്ഷികത എന്ന് പറയുന്നതാണ്. പ്രകാശമാണ് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഭൗതിക വസ്തു. അതിനടുത്ത വേഗതയിൽ സഞ്ചരിച്ചാൽ ഇപ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം, ശരീരത്തിലുള്ള കോശങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങൾ, ആ വെഹിക്കിളിലുള്ള എല്ലാ പാഴ്സുകളിലുമുള്ള ആറ്റം, അതിന്റെ വൈബ്രേഷൻ എല്ലാം സ്ലോ ആകും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. എല്ലാം അത് സ്ലോ ആകും. ഇത് പരീക്ഷണത്തിൽ തെളിയിച്ച കാര്യമാണ്. പക്ഷെ ഇത്രയും ദൂരം സഞ്ചരിച്ചൊന്നുമല്ല. അല്ല, ഇപ്പോ നമ്മുടെ മൊബൈൽ GPS വർക്ക് ചെയ്യുന്നത് ഈ തത്വം കൂടെ പരിഗണിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകളിൽ ഒരു ആറ്റമിക് ക്ലോക്കുകൾ വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ സമയത്ത് മിസ് ചെയ്യുന്നത്. അത് നമ്മളെ അപേക്ഷിച്ച് വേഗത്തിൽ സഞ്ചരിക്കുന്നു, വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നു. അതിലിരിക്കുന്ന സമയം എല്ലാം സ്ലോ ആകും. സെക്കൻഡുകളെ വരും, സെക്കൻഡിന്റെ അംശമേ വരും, ആ സ്ലോ ആകും. കാരണം അത്ര വേഗത അല്ലല്ലോ. അതിന്റെ ക്ലോക്ക് നമ്മുടെ ക്ലോക്കിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നത്? സ്ലോ ആകും. അപ്പോ അവിടുത്തെ സമയം ഇവിടുത്തെ സമയം കൂടെ കറക്റ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യും? ആ സ്ലോ ആകുന്ന ക്ലോക്കിനെ എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ശാസ്ത്രജ്ഞർ നമ്മുടെ ക്ലോക്കിനെ ഒപ്പം ആക്കി വെച്ചോണ്ടിരിക്കും. അങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ പൊസിഷനിൽ ഒരുപാട് 10 കിലോമീറ്ററിന്റെയൊക്കെ വ്യത്യാസം. നമ്മുടെ ഒരു തെറ്റായ പൊസിഷൻ, സമയം എല്ലാം കാണും. അപ്പൊ അതൊരു ഭൗതിക യാഥാർത്ഥ്യമാണ്. ടൈം ഡൈലേഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ എന്നൊക്കെ പറയും. അതുപോലെ നീളം ചുരുങ്ങും. ഇതൊക്കെ പ്രകാശ വേഗതയ്ക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. നീളം ചുരുങ്ങിപ്പോകും, സമയം ചുരുങ്ങും. അതുപോലെ ബ്ലാക്ക് ഹോളുകൾ, അവിടെ ഗ്രാവിറ്റേഷൻ കൂടുതലാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഹോളുകൾക്ക് അടുത്ത് പോയാൽ അങ്ങനെ ആർക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോയി എന്ന് സങ്കല്പിച്ചാൽ അവിടെ സമയം ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി സീറോയ്ക്ക് അടുത്ത് പോയി. സമയം ചുരുങ്ങിപ്പോകും. ഇത് ഇൻസ്റ്റന്റ് സിദ്ധാന്തമാണ്, പ്രായോഗികമായി തെളിയിച്ച. അപ്പൊ അവിടേക്ക് എന്താണ്, സമയത്തെ ഒരു ഭൗതിക യാഥാർത്ഥ്യമായിട്ടാണ്, അല്ലാതെ നമ്മുടെ കൽപ്പനയായിട്ട്. അതുകൊണ്ട് ഭൂതം, വർത്തമാനം, ഭാവിയൊക്കെ എന്താണ്, ദേശം പോലെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ടൈം സ്പേസ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫിസിക്സിൽ. ടൈമും സ്പേസും കൂടെ ചേർന്ന ഒരു ഡയമെൻഷൻ, അതിനാണ് ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡയമെൻഷൻ ഇല്ല. ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിലൊരു ഡയമെൻഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ വരയിൽ കൂടെ നമുക്ക് മുമ്പോട്ടും പിമ്പോട്ടും സഞ്ചരിക്കാം. ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിന് 2 ഡയമെൻഷനാണ്. എന്ന് വെച്ചാൽ അതിൽ മുമ്പോട്ടും പിമ്പോട്ടും പോവാം, മുകളിലോട്ടും താഴോട്ടും വരാം. ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ഡയമെൻഷൻ. മുമ്പോട്ട് പിമ്പോട്ട്, മുകളിലോട്ട് താഴോട്ട്, പിന്നെ ഒരു ഡയറക്ഷനിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാം. എന്ന് വെച്ചാൽ ഈ ഘട്ടത്തിന്റെ മൂല അകത്ത് മൂലയിൽ നമുക്ക് 3 ഡയറക്ഷൻ സഞ്ചരിക്കാം. അതിനാണ് 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. 3 വശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ആണ് ത്രീ ഡയമെൻഷൻ എന്ന്. ഒരു ഉറുമ്പ് അവിടെ ഇരുന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിന് മൂന്ന് വശങ്ങളിലേക്ക് പോവാം, അതാണ് ത്രീ ഡയമെൻഷൻ. ഇതുകൂടാതെ കാലം കൂടെ സ്പേസിനോട് ചേർത്ത് കഴിഞ്ഞാൽ നാലാമത്തെ ഡയമെൻഷൻ. അതായത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വർക്കല ശിവയിൽ ബ്രഹ്മവിദ്യാലയത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മൂന്ന് ഡയമെൻഷൻ വന്നു. ഇപ്പോ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഡയമെൻഷൻ കാലം കൂടെ വന്നു. പിന്നെ ഒന്ന് ഫോർത്ത് ഡയമെൻഷൻ വന്നു. ഇതൊക്കെ ഐൻസ്റ്റീന്റെ തിയറിയാണ്. മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ പൊതുവായി പറയുന്നതേ ഉള്ളൂ. ഇതെല്ലാം മാത്തമെറ്റിക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ജിയോമെട്രിയെ ഉപയോഗിച്ച് അപ്പൊ കാലം എന്ന് പറയുന്നത് എന്താ പറയുന്നത്? അതൊരു ഭൗതികമായ വസ്തുവാണ്. മറ്റേതൊരു വസ്തുവിനെയും പോലെ അല്ല, അല്ലാതെ നമ്മുടെ സങ്കല്പത്തിലുള്ള അല്ല എന്നാണ് ആര് പറയുന്നത്? ഫിസിക്സ് പറയുന്നു. ഫിലോസഫികളിൽ പലയിടത്തും പല അഭിപ്രായമുണ്ട്. അദ്വൈതികൾ പറയുന്നത് എന്താണ്? കാലം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. സങ്കല്പിച്ചാൽ കാലമുണ്ട്, സങ്കല്പിച്ചില്ലെങ്കിൽ കാലമില്ല. സുഷുപ്തിയാണ് കാലം എന്ന് പറയുന്നത്. തന്നെ ഒരു വലിയ ഒരു വിഷയമാണ് എന്ന് വെച്ചാൽ ഭൗതികശാസ്ത്രത്തിലായാലും ശരി ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, പഠിച്ച് തീർന്ന വിഷയമൊന്നുമില്ല. ശരി.